മലങ്കര കത്തോലിക്കാ സഭയുടെ ദ്വിതീയ ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു പതിറ്റാണ്ട് തികയുന്നു. അബ്രഹാം പിതാവിനെ വേർതിരിച്ച ദൈവം, മോശയെ നേതാവാക്കിയ ദൈവം, അഹറോനെ പുരോഹിതനാക്കിയ ദൈവം, ജോഷുവയെ നായകനാക്കിയ ദൈവം ഒരു ബാലനെ നമുക്ക് വേണ്ടി വേർതിരിച്ചു, നേതാവാക്കി, നായകനാക്കി, പുരോഹിതനാക്കി. ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് ദൈവരാജ്യത്തിനായി 100ഉം 60ഉം മേനി കൊയ്ത ആ പുണ്യപിതാവിൻ്റെ തൃപ്പാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം അവതരിപ്പിക്കുന്നു ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ്.